39-ാം ദശകം. ഭവാനയുമെടുത്തുപോകും വഴിയിൽ യാദവൻ കണ്ടുപോൽ നിറഞ്ഞു വഴിയും ജലം പെരുകിടുന്ന കാളി ഇന്ത്യയെ. അഹോ സലിലമൊക്കെയും വളരെയങ്ങുതാണു പദം വരയ്ക്കത് മഹേന്ദ്രജാല സലിലോപമം തൽക്ഷണം. ഉറങ്ങിയത ഗോപിമാർ നിനദമുണ്ട് പെൺകുഞ്ഞിൽ നിന്നനാവൃത കവാടമാമ്പ ചുപവാടിയിൽ ചെന്നുടൻ കിടത്തി അവിടുത്തയാ പ്രസവവേദിയിൽ ബാലയെടുത്തി തവൾ മായയാം ദ്രുതമണഞ്ഞുതൻ മന്ദിരം. കരഞ്ഞി തനുജെത്തിയും ക്ഷണമുണർന്നു പാഞ്ഞോർ ഭടവ്രജത്തിനുടവാക്കിനാൽ പ്രസവ വാർത്ത കേട്ടാ കുലൻ അഴിഞ്ഞ മുടി കെട്ടിടാതുടനണഞ്ഞ ഭോജേശ്വരൻ അതൃപ്തിയുളവായി കിടാവബലയെന്നു കണ്ടിടവേ. ഇതക്കപടശാലിയാ മധുകരന്റമായാരണം നിനച്ചു ഭഗിനീകരത്തിലമരുന്നൊരക്കന്യെ. മൃണാളമൊരു പൊയ്കയിൽ ഗജമതെന്ന പോൽ കൈക്കലാർന്നടിച്ചു ചിലയിൽ ഭവത്സഹജയാമജാശക്തിയെ. തുതീയപദഭക്തനാ മൃതിയിൽ നിന്നുപോൽ വിട്ടുടൻ വിളങ്ങി നവരൂപയായവൾ വിയൽ പ്രദേശങ്ങളിൽ കരങ്ങളിൽ വരായുധം പരിചിലാർന്നിതങ്ങിട്ടിലും മടങ്ങിയവൾ വീഴുകില്ലിരിധരാതല സ്പർശിയായി മമാന്ത്യമഫലം നിനക്കും അതിദുഷ്ടനാം കംസ. ഹേ തവാന്തകനുദിച്ചുപോയി ധരയിലോർത്തുകൊൾകാഹിതം ഭവത്സഹജ ദുഷ്ടനോടിതമുരച്ചു കാണാതയായി വിയജ്ജന സതോഷയായി പുവിലസിപ്പു കാർത്യായിനി. പറഞ്ഞു ഭഗിനീസുതാമൊഴികൾ ഭൂമിവൻ ഭൃത്യരാം പ്രളംബ ബകപൂതനാ പ്രമുഖ ദൈത്യരോടൊക്കെയും തവാന്ത്യമതു ചെയ്വതിന്നവ നടന്നു ധൈര്യത്തോടെ കിടാങ്ങളുടെ കാലരായി കൃപയിടാത്തവർക്ക് എന്തുമാം. കിടന്നിതു യശോദതൻ പ്രസവശയ്യയിൽ ഗോവർദ്ധൻ ഗൃഹത്തിലിളകുമ്പതത്തൊടു കരഞ്ഞു നീ മുക്തിതൻ. അറിഞ്ഞു വനിതാജനം തനയ സംഭവം ഘോഷമായി പറഞ്ഞിടുവതെന്തുതാൻ. പശുപർ തുള്ളിനാർ തുഷ്ടരായി കളായനവസുന്ദരം. ഹ യശോദ ചേതോഹരം ഭവാൻ്റെ തനുമന്തികേമിഴികളാൽ നുകർന്നീടിനാൾ. കുടിക്കുവതിനേകി തന്മുലകളങ്ങു സന്തുഷ്ടയായി തലോടി ഉടൽ ധന്യ ഈ ഭുവനസീന്നി അത്തഞ്ചിതാൻ. ഭവാൻ്റെ ഗുണകാംക്ഷയാൽ ദ്വിജയനത്തിനാ നന്ദനം തെളിഞ്ഞു സുഖവസ്തുവാം സകലമങ്ങു നൽകിയിടിനാൻ. നടത്തിയത ഗോപരം തവ ശുഭത്തിനായി സർവവും ത്രിലോകശുഭരൂപ കേ തരിക രക്ഷ ഇങ്ങക്ഷയം.